നിന്റെ മോളിൽ കയറിട്ടൂൺ ചെയ്തിരിക്കും നേരത്ത് നീ നിന്റെ നീല തട്ടമിട്ട് എന്റെ മുന്നിൽ വന്നപ്പോ എന്റെ കണ്ണ് ബൾബായി നിന്നെ കണ്ട നേരം മനമയക്കും നിന്റെ ഗന്ധം ശുംഭരാണി കോഴി കമത്തി കോപമെന്ത് പെണ്ണെ പ്രേമമൂത്തിട്ടല്ലേ സിഗ്നൽ ക്ലിയറായില്ലേ ശുംഭരാണി കോഴി കമത്തി തിരുമി തിരുമി കയ്യും കഴച്ച് കൈ കഴപ്പു കുഴപ്പമാവാതെ തടവി ജയനും മസിലുരുട്ടി കാണിച്ച് കാര്യമില്ല എന്റെ പടച്ചോനെ എന്നെ കാത്തോണെ ശുംഭരാണി അറിയാതെ നീ മായാത്ത നിനവുകളൊന്നുമില്ല കനവുകൾ കാണാത്ത മനസ്സുമില്ല എന്റെ കൺമാണി നീ ചൊല്ലടി